കല്ലിൽ ചെയ്തൊക്കെ കാണുന്നതും മലയെ ക്രമമായിട്ടും ഒക്കെ കാണുന്നതും അതിനെ അതുപോലെ പ്രപഞ്ചത്തെ ക്രമമായിട്ടൊക്കെ തെറ്റിദ്ധരിക്കുന്നത് ഒരാൾ ഭാവിക്കുന്നു, അറിയുന്നല്ല, അങ്ങനെയാൾ സങ്കല്പിക്കുന്നു, അതല്ല അറിയുന്നതായിരിക്കും. ഇന്ന് മൊത്തത്തിൽ കാര്യങ്ങൾ പറയുമ്പം അങ്ങനെ നമ്മൾ ധരിക്കാൻ പാടുന്ന എന്താണ്? നമ്മളറിഞ്ഞിരിക്കുന്നതാണ് ശരിയായ അറിവ്, ബാക്കിയുള്ളവർ അറിഞ്ഞിരിക്കുന്നതെന്ന് ശരിയല്ല. അങ്ങനെ എല്ലാരും ചേർത്ത് പറയാൻ പാടില്ല. ഞാൻ അറിഞ്ഞിരിക്കുന്നത് ശരിയായ അറിവ്, ബാക്കിയുള്ള എല്ലാരും അറിഞ്ഞിരിക്കുന്നത് ശരിയായ അറിവല്ല. അങ്ങനെ നമ്മൾ ധരിക്കാൻ പാടില്ല. ഞാനിങ്ങനെ മനസ്സിലാക്കുന്നു, വേറൊരാള് മറ്റൊരു തരത്തിൽ മനസ്സിലാക്കുന്നു, ഇനി മൂന്നാമൊരാള്, അങ്ങനെ നമുക്ക് പറയാൻ അവകാശമുള്ളൂ. നമ്മുടെ അറിവ് ശരി, അത് മാത്രം ശരി, വേറെ ആരുടെയും അറിവ് ശരിയല്ല. എല്ലാ ശരിയിലും വെച്ച് ശരി നമ്മുടെ അറിവാണ്, അങ്ങനെ നമുക്ക് പറയാൻ അവകാശമില്ല. കാരണം എന്തുകൊണ്ട്? ചിലപ്പോൾ നമ്മുടെ അറിവും നാളെ നമുക്ക് ബോധ്യപ്പെടാൻ അബദ്ധമാണ്. അവിദ്യാകല്പിതം എന്ന് കേട്ടിട്ട് അതിനെ സംബന്ധിച്ചൊരു ഭാവന, ഇതൊക്കെ കല്പനയാണ്, ഇത് കല്പനയാണെന്ന് ഒരാൾക്ക് ഭാവിക്കുകയും ചെയ്യാം. ഒരാൾ പറയുന്നു ഇതൊക്കെ കല്പനയാണ്, അപ്പൊ അയാൾ മനസ്സിലൊരു ഭാവന വരുന്നത് കല്പനയാണ്. അതല്ല ഇവിടെ പറയുന്നതെന്നാണ് പറഞ്ഞത്. ഇത് കല്പനയാണെന്ന് പറഞ്ഞാൽ അയാള് ബോധ്യപ്പെടണോ? അത് എങ്ങനെയാണ് കല്പന എന്ന് പറയുന്നത്? അതെങ്ങനെ ബോധ്യപ്പെടുന്നു? അത് അയാള് ആ കല്പനയെന്ന് പറയുന്നത് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന യുക്തികൾ, ആ യുക്തികൾ ശരിക്കും മനസ്സിലാക്കി അങ്ങനെ ചിന്തിച്ച് അതിൻ്റെ ഒരു നിശ്ചയത്തിലെത്തിച്ചേരുന്നതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു യുക്തി ആശ്രയിക്കാതെ നമ്മളെന്താണോ ഒരാൾ പറയുന്നത് കേട്ടിട്ട് വിശ്വസിച്ചിട്ട്, അതുകൂടെ പറയുന്നു, വിശ്വസിച്ചിട്ട് അങ്ങനെ ഒരു ഭാവന മനസ്സിൽ വയ്ക്കുക, നമുക്ക് അങ്ങനെ ഒരു എല്ലാ കാര്യങ്ങളിലും വരും. നമ്മൾ ഒരാളെ കുറിച്ച് ഒരാൾക്ക് ഒരുപാട് വെയിറ്റ് അങ്ങ് കൊടുക്കുകയാണ്, ഒരാൾ വലിയ ആളാണ്, വലിയ അറിവുള്ള ആളാണ് എന്നൊക്കെ നമ്മൾ ഒരാളെ കുറിച്ച് ധരിച്ചു കഴിഞ്ഞാൽ അയാൾ പറയുന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? വിശ്വസിക്കും. നമുക്ക് ബോധ്യപ്പെട്ടാലും ബോധ്യപ്പെട്ടില്ലെങ്കിലും വിശ്വസിക്കും. വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഈ പറയുന്ന വിശേഷിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഒരു ഭാവനാലോകത്തായി ഭാവന ചെയ്യും. ഇതങ്ങനെയല്ലെന്നാണ് പറയുന്നത്. ഒരു വ്യക്തിയിലുള്ള വിശ്വാസം കൊണ്ട് ബോധിക്കേണ്ട ഒരു കാര്യമില്ല. അതിന് ശരിയായ അറിവുമായിട്ട് ബന്ധമൊന്നുമില്ല. ആ ഒരു വ്യക്തിയിലുള്ള വിശ്വാസം, നമ്മളിപ്പോൾ കണക്ക് പഠിക്കാൻ പോകും, ഇത് ശരിക്കും കണക്കറിയാമെന്നുള്ള സാറാണ്, ഈ സാറിന് കണക്ക് പഠിപ്പിക്കാൻ കഴിവുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയായിരിക്കും പോകുന്നത്. അപ്പോൾ ആ അറിവൊക്കെ നമുക്ക് എളുപ്പം പഠിക്കുന്നതിന് സഹായിക്കും. പക്ഷെ നമ്മൾ ആർജിക്കുന്ന അറിവെന്ന് പറയുന്നത് ആ വ്യക്തിയിലുള്ള വിശ്വാസം കൊണ്ട് മാത്രം ശ്രദ്ധിക്കുന്ന ഒന്നല്ല. അതുകൊണ്ട് മാത്രം ശ്രദ്ധിക്കുന്നു. പിന്നെ നമ്മളത് ഗ്രഹിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിയുടെ പരിശ്രമം കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അല്ലാതെ ആ വ്യക്തിയെ വിശ്വസിച്ചിട്ട് നമ്മളിലേക്ക് ഇങ്ങനെ അറിവ് ഒഴുകി വരുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വരില്ല. അതൊക്കെ കഥകളിലൊക്കെ ഉള്ളു. നമ്മളെന്ത് ചെയ്യണം? നമ്മള് പരിശ്രമിക്കണം. നമ്മള് പരിശ്രമിച്ചാലേ അല്ല കേവലം വിശ്വാസം കൊണ്ടൊക്കെ സാധിക്കുമെങ്കിൽ ഈ ഗുരുക്കന്മാരുടെ അടുത്ത് മണ്ടന്മാരൊന്നും കാണത്തില്ല. കാണോ? വലിയ വിശ്വാസികൾ കാണും, പക്ഷെ ബോധം കാണത്തില്ല. ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നുമുള്ളൊരു ബോധം ഉണ്ടാകത്തില്ല. പ്രത്യേകിച്ചും ഇങ്ങനെ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊക്കെ പിന്നെ ചിലരെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയും, എന്താണ് അയാള് അയാൾക്ക് എല്ലാ ജ്ഞാനവും ഉണ്ടായി, അയാളുടെ വിശ്വാസം ഉണ്ട്, കഥകളിലൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ അയാള് വിശ്വാസം അയാളെ പരിശ്രമിക്കാൻ സഹായിച്ചു. ചിലപ്പോ അയാൾക്ക് കുറച്ച് ബുദ്ധിമാന്ദ്യം ഉണ്ടായിരുന്നു, അത് ഏതോ ഒരു സമയത്ത് മാറിക്കിട്ടി. അങ്ങനെ വരുമല്ലോ. ഇപ്പൊ എത്രയോ പേരുടെ കഥകൾ പറയുന്നു, 10ാം ക്ലാസ്സിൽ തോറ്റ് പാസ്സായി, പിന്നെ അയാൾ IAS പാസ്സായി, അങ്ങനെയുള്ള ഉദാഹരണങ്ങളൊക്കെ ഉണ്ട്. ഒരു സാമാന്യമായ നല്ല ബുദ്ധിയുള്ള ഒരാൾക്ക് IAS പരീക്ഷയൊക്കെ എഴുതി എല്ലാ കടമയും കടന്ന് പാസ്സായി വരാൻ പറ്റും. പക്ഷെ 10ാം ക്ലാസ്സിൽ അയാൾ തോറ്റുപോയാണ്. പക്ഷെ അത് കഴിഞ്ഞ് എന്ത് ചെയ്തു? അത് പരിശ്രമിച്ചു, അയാളുടെ ബുദ്ധി വെച്ച് തന്നെ പരിശ്രമിച്ച IAS പാസ്സാണ്. അപ്പോ പഠിക്കാത്ത ഒരാൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയാം അയാൾക്ക് എന്തോ ഒരു ദിവ്യമായ അനുഗ്രഹം കൊണ്ടുണ്ടായണം എന്ന് പറയും. അവിടെ അയാളുടെ പരിശ്രമം കൊണ്ട് നടക്കുന്നതാണ്, അതാണ് മുഖ്യം. പിന്നെ അയാളുടെ മാനസിക നില വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അയാള് കരുതുകയാണ് എന്താണ് എന്നിലൊരു ദിവ്യമായ അനുഗ്രഹം ഉണ്ടെന്നൊക്കെ അയാളുടെ മനസ്സുകൊണ്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് കൂടുതൽ ആത്മവിശ്വാസം ഉണ്ടാവും. അങ്ങനെ ഒരു ധാരണ ഒരാളുടെ മനസ്സിലുണ്ടെങ്കിൽ ഇതെല്ലാം മനസ്സിന്റെ കളിയാണ്. എന്നിലേക്ക് ഇവിടെ നിന്നൊരു പ്രത്യേക ശക്തി അനുഗ്രഹം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അയാൾക്ക് എന്തോരും ആത്മവിശ്വാസം കൂടും. അപ്പൊ ഞാൻ വിചാരിച്ച ഇതൊക്കെ സാധിക്കുമെന്നൊരു തോന്നലില്ല. അപ്പൊ അയാൾക്ക് പരിശ്രമിക്കാൻ ആവേശം വരും, സ്പീഡ് കൂടും. അപ്പൊ ഇതൊക്കെ മനസ്സിന്റെ ഇതാണ്, ഓരോരുത്തരുടെയും മനസ്സാണ്. ഈ ആശയങ്ങളൊക്കെ വെളിപ്പെടുത്തുന്ന മനസ്സാണ്, മനസ്സിലാണ് അത് വെളിപ്പെടുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന അത് കേവല വിശ്വാസം കൊണ്ടുള്ള ഭാവനയല്ല. ഒരാൾക്ക് അങ്ങനെയും ഭാവനയാണ്, ഞാൻ എല്ലാം അറിഞ്ഞു കഴിഞ്ഞു, ഇനിയൊന്നും അറിയാനില്ല. അതൊരു ഭാവനയാണ്, അതങ്ങനെയല്ല. വിശദീകരിക്കുന്ന മുഴുവൻ എന്താണ്? അത് മനനം ചെയ്ത് ബോധ്യപ്പെടുന്ന കാര്യമാണ്. ഇനി ഭാവനയ്ക്കും ചില വിശേഷതകളൊക്കെ ഉണ്ട്. അതൊക്കെ ഓരോരോ വ്യക്തികളുടെ മനസ്സിനനുസരിച്ചിട്ടാണ്. ഇപ്പൊ ഒരാള് ശിവനെ ഭാവന ചെയ്യും, ഒരു പ്രതിമയിലോ അല്ലെങ്കിൽ സ്വയം പ്രതിമ ഒന്നുമില്ലാതെ അയാളുടെ മനസ്സിലോ അല്ലെങ്കിൽ ഒരു ശിവലിംഗത്തെ വച്ചിട്ടോ ആ ശിവന്റെ നാമം അത് പറയുകയോ അല്ലെങ്കിൽ ശിവന്റെ ഒരു ധ്യാന ശ്ലോകം അത് പറയുകയോ അല്ലെങ്കിൽ ശിവന്റെ ഗുണഗണങ്ങൾ പുരാണങ്ങളിൽ നിന്നോ അവിടെ നിന്നോ കേട്ടിട്ട് അതൊക്കെ ഇങ്ങനെ മനസ്സിൽ നിരന്തരം ആവർത്തിക്കുന്നു. ഭാവനയാണ്, കേട്ട കാര്യം അതുപോലെ ആവർത്തിക്കും. ചിന്തിക്കുകയല്ല ചെയ്യുന്നതിനെയോ. ഒരു കാര്യത്തെ നമ്മൾ മനസ്സിൽ അതുപോലെ ആവർത്തിക്കുകയാണെങ്കിൽ അതിനാണ് ഭാവന എന്ന് പറയുന്നത്. ചിന്തിക്കുന്നില്ല. ഉദാഹരണം, ഇപ്പൊ നമ്മൾ എഞ്ചോടി പഠിക്കുന്നു, ഈ രണ്ട് നാല് മൂരണ്ടാറ് അങ്ങനെ നമ്മൾ മനസ്സിൽ ഉരുവിടുന്നു. ഉരുവിട്ട് കഴിഞ്ഞാൽ ഇതാണ് ഭാവന എന്ന് പറയുന്നത്. അവിടെ വേറെ ചിന്തിക്കുകയല്ല, ഒരേ കാര്യം നമ്മൾ മനഃപ്പാഠം ചെയ്യുക എന്ന് പറയുന്നത്, അതൊരു ഭാവനയാണ്. അങ്ങനെ ഭാവന ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ അങ്ങ് ഉറക്കും. പിന്നെ നമ്മളെപ്പോ വേണമെങ്കിലും അതിനെ, ഒരു കാലത്ത് നമുക്ക് അറിയാതിരുന്ന കാര്യം അതിനെ സ്മരിക്കാൻ പറ്റുന്നു മനസ്സിൽ. ഭാവന ചെയ്യുന്നത് ഒരേ കാര്യം ആവർത്തിക്കുകയാണ് മനസ്സുകൊണ്ട്. അത് ഏതോ ഒരു സമയത്ത് അത് ഉറയ്ക്കും. ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, എപ്പോൾ ആഗ്രഹിച്ചാലും ഓർക്കാൻ പറ്റും. ഭാവനയിലൂടെ എന്തോ ഒരു നമുക്കൊരു മനസ്സിന്റെ ഒരു പ്രത്യേക ഒരു ശേഷി ഉണ്ടായി. ഏതിനാണോ ഭാവന ചെയ്തത് അതിന് ഓർത്തെടുക്കാൻ. അതുപോലെ ഒരാൾ നമശിവായ എന്ന് ജപിക്കുകയോ, അല്ലെങ്കിൽ ശിവന്റെ രൂപം ഇങ്ങനെ നിരന്തരം മനസ്സിൽ ആവർത്തിക്കുകയോ ചെയ്തുകൊണ്ടിരുന്നാൽ അയാളുടെ മനസ്സ് ഒരു പ്രത്യേക രീതിയിൽ, ഒരു പ്രത്യേക അവസ്ഥയിൽ എത്തിയിട്ട് എന്തുവരും, അയാളുടെ ഉള്ളിൽ അയാള് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, ഭാവന ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വസ്തുവിനെ കുറിച്ചൊരു അറിവുണ്ടാവും. ആ അറിവിന് ഈ ഭാവനയെക്കാളും കുറച്ചുകൂടി തെളിവുണ്ടാവും. പിഞ്ചോടി പഠിക്കും പോലെ നമ്മളത് അഭ്യസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിട്ടുപോകും, പിന്നെ അത് നല്ല കുറച്ച് ജ്ഞാനമാവും. അതുപോലെ ശിവന്റെ ധ്യാനത്തിലുള്ള ഒരാൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്ന അയാളുടെ മനസ്സിൽ അതൊരു പ്രത്യേക അറിവായിട്ട് വരും. അതിനെ പറയും ഭാവന. ഭാവനയെ തുടർന്ന് വരുന്ന സാക്ഷാത്കാരമൊന്ന് ഒരറിവുണ്ടാവും. അത് വേറൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരാളെ കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാവനയിൽ. നമുക്ക് ഇഷ്ടമുള്ള ഒരാളായിരിക്കും, ശത്രുവുമാകാം. ഭാവനയിൽ ഉണ്ടെന്ന് കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോൾ അയാള് നമ്മുടെ മനസ്സിൽ പ്രത്യക്ഷമായ പോലെ നോക്കുന്നു. പ്രത്യക്ഷമാകുന്ന അയാൾ നമ്മുടെ മുമ്പ് നിൽക്കുന്നത് പോലെ തോന്നും, അയാളെ കണ്ടതായിട്ട് തോന്നും. മാനസികമായിട്ടാണ്, ഉള്ളിൽ കണ്ടെന്നും വരാം പുറമേ കണ്ടെന്നും വരാം. ഇതിനാണ് ശിവസാക്ഷാത്കാരം. അത് എന്താണോ ഭാവന ചെയ്യുന്ന അതിനനുസരിച്ചൊരു അനുഭവം ഉണ്ടാവാം. അപ്പൊ ഭാവന കൊണ്ട് അങ്ങനെയും ചില മാറ്റങ്ങൾ വരും. ഇനി ഭാവന ചെയ്യുമ്പം നമ്മൾ ഭാവന ചെയ്യുന്നത് തന്നെ വരണമെന്നില്ല, വേറെ എന്തെങ്കിലും അതുപോലെ ഒരു അനുഭവം ഉണ്ടാവും. ഈ വെളിപാടുകൾ എന്നൊക്കെ പറയുന്ന അതാണ്. അതിനെന്താ കാരണം? അതിന് കാരണം എന്ന് പറയുന്നത് ഒരു പ്രത്യേക മാനസിക അവസ്ഥയാണ്. എല്ലാവർക്കും അങ്ങനെ സംഭവിക്കണമെന്നില്ല. ചിലർക്ക് കണ്ണടച്ചു കഴിഞ്ഞാൽ തന്നെ ഉടനെ എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള പല രൂപങ്ങളും കാണാൻ തുടങ്ങും. ശിവനെ കാണും, വിഷ്ണുവിനെ കാണും. അവരാഗ്രഹിക്കുന്നവരെ കാണും, ആഗ്രഹിക്കാത്തവരെ കാണും. മനസ്സങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയിലെത്തിച്ചേരുമ്പം അങ്ങനെ വരും. അത് ഗുണവും ചെയ്യും, ദോഷവും ചെയ്യും. ചട്ട മനസ്സ് അങ്ങനെ പ്രത്യേക ഒരവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാല് കേവലം മനസ്സിൽ മാത്രം നിൽക്കുകയല്ല, ശരീരത്തിലും വരും. അതിന്റെ പ്രകടനങ്ങളൊക്കെ ശരീരത്തിൽ പെട്ടെന്ന് മനസ്സ് അങ്ങോട്ട് മാറും. ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് പോയിട്ട് അങ്ങനെ വരുമ്പോൾ അവർക്ക് പരിസര ബോധം നഷ്ടപ്പെട്ടു, ബാഹ്യബോധം നഷ്ടപ്പെട്ടു. ബാഹ്യബോധം നഷ്ടപ്പെട്ടിട്ട് അവര് പിന്നെ എന്ത് ചെയ്യുന്നു എന്ന് ചിലപ്പോൾ ശരീരം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് അറിയാൻ പറ്റത്തില്ല. അവരറിയാത്ത രീതിയിൽ ശരീരത്തിൽ ഇത് വരും. കൂടുതൽ സ്ത്രീകളിലാണ് ഇത് കൂടുതലും കാണുന്നത്, പുരുഷന്മാരിലും. തുള്ളുക എന്നൊക്കെ പറയും നാട്ടിൻ പുറത്ത് കണ്ടിട്ടുണ്ടോ? ഇത് ഭാവന കൊണ്ട് സംഭവിക്കും. ഇത് ആദ്യം ഈ ഭാവനയ്ക്ക് കുറെ സമയമെടുക്കും, പിന്നെ ഇത് മനസ്സിന്റെ ഒരു സഹജമായ ഒരു സ്വഭാവമായി കഴിഞ്ഞാല് പെട്ടെന്ന് പെട്ടെന്ന് അവർ വിചാരിക്കുന്ന മുമ്പ് തന്നെ എന്ത് ചെയ്യും? തീത്തുണ്ടെന്ന് എല്ലാം അതാണ്. എന്റെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ ഒരു അമ്മൂമ്മയുണ്ടായിരുന്നു. ചെറിയ പനിയെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, ചെറിയ പിള്ളേർക്ക് വരുന്ന എന്തെങ്കിലുമൊക്കെ അസുഖം വന്നു കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യും? ഈ അമ്മൂമ്മയാളായിട്ട് വരും. അമ്മൂമ്മ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പ് വന്ന് ഒരല്പസമയം ഒന്നിങ്ങനെ ഇരിക്കും. ഇരുന്നിട്ട് ഒരു ചാട്ടം, ചിലപ്പോൾ നമ്മൾ പേടിച്ചു, പിന്നെ ഒരു അഞ്ചു മിനിറ്റ് ചാട്ടമാണ്. ഇങ്ങനെ മേളിലോട്ട് റബ്ബർ പന്ത് ചാടും പോലെ ചാടും. ഇപ്പോഴും എന്റെ മനസ്സിന്റെ ഇരിപ്പുണ്ട് അമ്മൂമ്മയുടെ ചാട്ടം. ആദ്യമൊക്കെ എനിക്ക് പേടി പോകായിരുന്നു, പിന്നെ ചിരി വരും. ചെറിയ പ്രായത്തിൽ പേടിക്കുമായിരുന്നു അമ്മൂമ്മയുടെ ചാട്ടം കാണും. പിന്നെ പിന്നെ കാണുമ്പോൾ അന്ന് ഈ ടി വി ഇതൊന്നും ഇല്ലല്ലോ, ഇതൊക്കെ ഉള്ളൂ നമുക്ക് കാണാൻ. ചിരി വന്നിട്ടുണ്ട് പിന്നീട്. എന്നിട്ട് കുറച്ച് ഭസ്മം കൊടുത്ത് കുഞ്ഞ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മൂമ്മയ്ക്ക് നമ്മുടെ കുടുംബമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട്. ഏതോ ഒരു വകയ്ക്കൊരമ്മാവനാണ് ആരുടെയൊക്കെ. അതൊക്കെ അവര് നമ്മൾ പറയുമ്പോഴേ അവർക്കറിയാം, നമുക്കറിയത്തില്ല. അമ്മയും അച്ഛനും ഒക്കെ ആയിട്ട് അമ്മ സംസാരിക്കും. പനിയൊക്കെ വന്ന രണ്ടു ദിവസം കഴിയുമ്പോ എന്തായാലും മാറുമല്ലോ. ഇവരുടെ ഈ പ്രകടനം ഒക്കെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിലും മാറ്റം വരും. ആ അമ്മൂമ്മ ഒന്ന് തുള്ളി ഭസ്മമുണ്ട്, ഇനിയിപ്പോ കുഴപ്പമൊന്നും, നമുക്കും ആശ്വാസം, എല്ലാവർക്കും ആശ്വാസം വരും. ഒന്ന് ആശുപത്രി പോവുക, ഡോക്ടറെ കാണുക, മരുന്ന് വാങ്ങിക്കുക, പാരാസെറ്റമോളൊന്നും ഒന്നും മാർക്കറ്റിലേ ഇല്ല. അപ്പൊ ഇത് തന്നെ ചികിത്സ. അങ്ങനെ നാട്ടിൻപുറത്ത് ഒരുപാട് പേരുണ്ടായിരുന്നു. ഓരോ വീട്ടുകാർക്ക് ഇതുപോലെ ഓരോ തുള്ളൽക്കാറുകളാണ്. അവർ വന്നിങ്ങനെ തുള്ളി അനുഗ്രഹിച്ച് ഭസ്മം കിട്ടും. ആ അങ്ങനെയൊക്കെ നമുക്ക് ദഹനക്കേട് വന്നാൽ പോലും ഇവർ അനുഗ്രഹിക്കും. അതാ ദഹനക്കേടിന് പോലും ഇങ്ങനെ ഭസ്മമായിട്ട് മാറ്റിട്ടുള്ളത്. എന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് സമയം കഴിയുമ്പോൾ തനിയെ അങ്ങ് മാറും. അതിന്റെ ക്രെഡിറ്റ് എവർക്ക് പോയാൽ അവർക്ക് അന്ന് ഒരു രൂപ 50 പൈസ ഒരു ദക്ഷിണയും കൊടുക്കും. അതും മാറ്റുള്ളൂ. ഇതൊക്കെ അവര് കൃത്രിമമായിട്ടല്ല തുള്ളുന്നത്. അവര് സ്വയം മറന്നിങ്ങനെ തുള്ളുകയാണ്. അവരുടെ ദേഹം കടന്നിങ്ങനെ ഭയങ്കരമായിട്ട് വൈബ്രേറ്റ് ചെയ്യും. കൃത്രിമമല്ല. പക്ഷെ ഞാൻ അത് മനസ്സിലായി. ഞാൻ വളർന്നു വളർന്നു പിന്നെ ഇതിന് മാർക്കറ്റില്ല, ആശുപത്രികളൊക്കെ ആയി. പിന്നെ ഇതൊക്കെ വളരെ കുറഞ്ഞു. അപ്പോ അവരെയൊന്നും ആരും വിളിക്കാതെയായി. എന്റെ അടുത്ത തലമുറയൊക്കെ വന്നു കഴിഞ്ഞപ്പം അസുഖം ഒന്ന് ആശുപത്രി കൊണ്ടുപോകത്തേ ഉള്ളൂ, ഇവരെ വിളിക്കാം. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ തുള്ളുന്നത് ഇത് ശരിക്കും അങ്ങോട്ട് ആ സമയത്ത് അവരുടെ ഒരു അവസ്ഥ നമ്മൾ ഞാന് പിന്നീട് ഇത് ആലോചിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇന്നത്തെ കാലത്ത് ഞാൻ വേറെ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് പത്ത് കാശുണ്ടാകാമായിരുന്നു. ഇവരങ്ങോട്ട് പ്രദർശിപ്പിച്ചാ മതി. നമ്മള് പിന്നെ ഒന്ന് പബ്ലിസിറ്റി കൊടുക്കും. അവർക്കെന്തോ ദിവ്യമായ ഒരു ഇതാണെന്നൊക്കെ നമ്മള് പറഞ്ഞാൽ എന്തു പറഞ്ഞാലും ജനം വിശ്വസിക്കാനും കൂടെ നിൽക്കാനും കാണാൻ പറ്റും. ഒത്തിരി കണ്ടിട്ടുണ്ട്. അപ്പോ അത് ഈ ഭാവനയിൽ മനസ്സിന് വരും. ഇതൊക്കെ മനസ്സിന്റെ കളികളാണ്, മനസ്സിന് വരുന്ന ഒരു മാറ്റമാണ്. അപ്പൊ അങ്ങനെ ഭാവന ചെയ്തു കഴിഞ്ഞാൽ ശിവന്റെ വിഷ്ണുവിന്റെ ഒക്കെ അറിവുണ്ടാവും. അത് സാധാരണക്കാർക്ക് ഉണ്ടാകുന്ന ഒരു അറിവല്ല. ഭാവന ചെയ്യുന്നവർക്ക് ഇങ്ങനെ ഉള്ളിലൊരു അറിവുണ്ടാവും. കുറച്ചു കഴിയുമ്പോൾ അതൊന്ന് പോവും, വീണ്ടും ഭാവന ചെയ്യുമ്പോൾ വരും. പിന്നെ താൻ ഭാവന ചെയ്ത് തന്റെ മനസ്സിലുണ്ടായ ആ ശിവനോ വിഷ്ണുവോ എന്തോ അതിൽ അവന് കൂടുതൽ വിശ്വാസം വരുന്നു, അതിനോട് കൂടുതൽ ഇഷ്ടം വരുന്നു. പിന്നെ അതിനനുസരിച്ച് തന്റെ ജീവിതം ഒക്കെ അങ്ങോട്ട് മാറ്റുന്നു. അത് ചിലർ അങ്ങനെ അങ്ങ് മാറും. അവരാണ് ഫുൾ ആത്മീയക്കാരായി മാറുന്നത്. അങ്ങനെ ക്രമേണ മാറി മാറും. അവരുടെ ലോകം വേറെ ലോകമായി മാറും. പിന്നെ അവരെപ്പോ വിചാരിക്കുന്നു, അപ്പോ അത് പറയുന്നത് ഞാൻ വിചാരിച്ചാ മതി, കൃഷ്ണൻ മുമ്പ് വന്നിരിക്കും, രാമം മുമ്പ് വന്നിരിക്കും, ശിവം വന്നു നിൽക്കും എന്നൊക്കെ പറയുന്നതാണ്. ഇതൊക്കെ മനസ്സിന്റെ കളികളാണ്. അങ്ങനെ ശിവനും ഒക്കെ വന്നിരിക്കുന്നു. ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട് സാക്ഷാത്കാരൊക്കെ. ഒത്തിരി പേര് ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും എനിക്കറിയാം. ഒരാള് 2 വർഷം ട്രീറ്റ്മെന്റ് ചെയ്തു, പിന്നെയാണത് ശരിയായത്. 2 വർഷം വളരെ വിദ്യാസമ്പന്ന സമ്പന്നയായ ഒരാള് 2 വർഷം ട്രീറ്റ്മെന്റ് ചെയ്തപ്പോഴാണ് അവര് പിന്നെ നോർമലായത്. അല്ലെങ്കിൽ അവരൊക്കെ പണ്ണടച്ചാണ്, ശിവം വരുന്നു, വിഷ്ണു വരുന്നു, അവര് വരുന്നു, വിഷ്ണു വരുന്നു, അവര് അവർക്ക് ആചാ മാത്രമല്ല അവർക്ക് ബ്രഹ്മജ്ഞാനമുണ്ട്. അവര് പറയുന്ന ഈ പ്രപഞ്ചമെല്ലാം കൂടെ വന്ന് ഒരു സ്ഥലത്ത് ഇങ്ങനെ കേന്ദ്രീകരിക്കുന്നത് വരെ ഞാൻ കണ്ടു എന്നൊക്കെ പറഞ്ഞു. ഒരിടത്തുനിന്ന് പ്രപഞ്ചമെല്ലാം ഇങ്ങനെ വികസിച്ചു വരുന്ന കണ്ടു, അനുഭവങ്ങൾ പറയുന്നതാണ്. ഞാൻ നിങ്ങളോട് കള്ളം പറയുന്നതല്ല, സത്യസന്ധമായ അനുഭവം ഞാൻ പലതവണ കേട്ടതാണ്. ഇങ്ങനെ വികസിച്ചു പോവുക, ചുരുങ്ങുക, അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ. പിന്നെ അവർക്കുണ്ടാവുന്ന ഭയങ്കരമായ ആനന്ദം. പിന്നെ ആനന്ദം എന്ന് വെച്ചാൽ ഈ ആനന്ദം അത് നമുക്ക് പറയുന്ന കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അസൂയ തോന്നും. ഇത്രയും ആനന്ദം അവർക്കുണ്ട്, നമുക്കില്ലല്ലോ അങ്ങനത്തെ ഒരു ആനന്ദം എന്നൊക്കെ നമുക്ക് തോന്നും. ബ്രഹ്മാനന്ദം. ഇതൊക്കെ പറയുമ്പോഴേ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, പിന്നെ സൂക്ഷിക്കുന്നു. അങ്ങനെ ഒന്ന് രണ്ടു പേരെ അടുത്ത് പരിചയപ്പെടാൻ. ഒരാൾ ഈ അടുത്ത കാലത്ത് മരിച്ചു. അതിങ്ങനെയാണ് ആനന്ദം. അയ്യോ സ്വാമി, ആനന്ദം ഇങ്ങനെ മേളയും താഴോട്ട് ഒഴുകുന്നുകൊണ്ട് കഴിഞ്ഞു. ഓ, ഒന്നും പറയാൻ പറ്റില്ല, ഇങ്ങനെ ഒഴുകിക്കൊണ്ടേ. സ്വാമിജി, ഇത് ജപത്തിന്റെ ഭാവമാണ്. ജപത്തിന്റെ ഭാവമാണ് മനസ്സ്. മനസ്സ് ജപിച്ചാലും ധ്യാനിച്ചാലും പ്രാർത്ഥിച്ചാലും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ഞാനീ കണ്ട എല്ലാവരും ഗുളികയും കഴിക്കുന്നവരായിരുന്നു. അങ്ങനെ അവിടെ ഉണ്ട്, അവിടെയാണ്. ചിലർക്ക് അതിന്റെ ആവശ്യം വരില്ല. നമ്മുടെ അനാഹതാനന്ദ സ്വാമിക്ക് ഗുളിക കഴിക്കേണ്ട ആവശ്യമില്ല. കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഇങ്ങനെ ആനന്ദവും വേറെ പലരും ഗുളിക കഴിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. എല്ലാം മനസ്സിന്റെ ഒരു കളിയാണ്. മനസ്സെന്ന് പറയുന്ന ആർക്കും പിടികിട്ടിട്ടുള്ള സംഗതിയല്ല. അതിങ്ങനെ അതിൽ നമ്മൾ ഓരോരുത്തരുടെയും മനസ്സ് ഓരോ രീതിയിലാണ്. ഇന്നൊരു മനുഷ്യൻ മനസ്സിലാക്കാത്ത ഒരു സാധനമാണ് ഈ മനസ്സ്. അതിന്റെ മുമ്പിൽ നമ്മളൊക്കെ വെറും നിസ്സാരന്മാരാണ്. മനസ്സാണ് ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കാണിക്കുന്നത്. അങ്ങനെ വരുമ്പോ ഭാവന കൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നത് എന്താണോ, ഭാവന കൊണ്ട് ഇങ്ങനെ ചില പ്രത്യേക അനുഭവങ്ങൾ, ചിലത് പറയില്ലേ അനുഭൂതി വേണം എന്ന് പറയാറില്ലേ. ഒരാളെനിക്ക് പരിചയമുള്ള ഒരാളുണ്ട്, പത്ത് പതിനഞ്ച് വർഷം എന്നോടൊപ്പം കഴിഞ്ഞ ഒരാളാണ്. എന്നോട് സ്വാമിക്ക് എന്താ അനുഭവമുണ്ട്? സ്വാമി പുസ്തകം തുറന്നു വെച്ച് പഠിപ്പിക്കും. അത് ഞാൻ സമ്മതിച്ചു. എനിക്ക് പുസ്തകത്തെ കുറിച്ചുള്ള അറിവൊന്നുമില്ല, പക്ഷെ എനിക്ക് അനുഭൂതിയുണ്ട്, അനുഭവമുണ്ട്. എന്നോട് നേരിട്ട് പറയുന്നതാണ്. ഞാൻ ശരി സമ്മതിച്ചു, അനുഭവമുണ്ട്, നല്ല കാര്യം തന്നെ. ഞാൻ പുസ്തകം തുറന്നു വെച്ച് പഠിപ്പിക്കത്തേ ഉള്ളൂ, എനിക്ക് എത്ര അറിവുള്ളൂ, അനുഭൂതിയില്ല. പക്ഷെ എന്തിനാ ഈ ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറെ കൊണ്ട് ഗുളിക കഴിക്കുന്നു, ഉറങ്ങാനും അതിൽ എന്തൊക്കെ പറഞ്ഞു പ്രശ്നം എന്നൊക്കെ പറഞ്ഞു? അത് പണ്ടേ ഉള്ളതാണ്. കുറെ കാലമായിട്ട് ഈ അനുഭൂതി വന്ന അപ്പം മുതൽ ഗുളികയും കഴിക്കുന്നു. മനസ്സിലായ ഇത് രണ്ടും കൂടെ എന്താ ബന്ധം? എന്താ ശരിക്കുള്ള പ്രശ്നം? പ്രശ്നം എന്ന് പറയുന്നത് ഉറക്കം കിട്ടുന്നില്ല. ആ ശരി, ഉറക്കം കിട്ടാത്തതുകൊണ്ട് എന്തെങ്കിലും ഗുളിക, അത് നല്ല കാര്യമാണ്. ഉറക്കം ഈ പ്രായമായി കഴിഞ്ഞാൽ എല്ലാവർക്കും ഉറക്കം കൂടി. എപ്പോ കൂടി കഴിക്കും? ഇന്ന് മിക്കവാറും വിദേശങ്ങളിലൊക്കെ ഉള്ള 60 വയസ്സൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടി കഴിച്ചാ ഉറങ്ങുന്നത്. അപ്പൊ ഉറക്കം കിട്ടാതിരിക്കുക എന്ന് പറയുന്നത് സാധാരണയായി സംഭവിക്കുന്ന കാര്യമാണ്. അത് ഉറക്കം കിട്ടാതിരിക്കുക മാത്രമല്ല, വല്ലാത്ത അസ്വസ്ഥതകളും ഉണ്ടാവും, നിയന്ത്രിക്കാൻ വയ്യാതെ. മനസ്സിന്റെ ഓരോ അവസ്ഥകളാണ്. അതിന്റെ ഇടയ്ക്കൂടെയാണ് ഇതും വരുന്നത്. ഇതിനെ അനുഭൂതി എന്ന് പറഞ്ഞ് എന്തോ ഒരു കാര്യമായി വച്ചിരിക്കുകയാണ്. പക്ഷെ മറ്റേതും ഉണ്ട്. അപ്പൊ ഇത് എല്ലാം കൂടെ ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അനുഭൂതി അങ്ങനെ ഒരു ഭാഗത്ത്. ഇനി അങ്ങനെ ഇങ്ങനെ പലതും ഭാവന ചെയ്യുന്ന പറക്ക് നമ്മൾ എന്ത് ഭാവന ചെയ്യുന്നോ അതിന്റെ അനുഭവം ഉണ്ടാകത്തുള്ളൂ. സാക്ഷാത്കാരം എന്ന് പറയുന്നതാണ് അത്. സാക്ഷാത്കാരം എന്ന് പറയുന്ന എന്താണ്? ഭാവന ചെയ്യുമ്പോഴല്ല, അതൊന്നും മാറിയിട്ട് ഒരനുഭവം അങ്ങനെ വരുന്നു. അതുപോലെ വിശദീകരിക്കാൻ പറ്റില്ല. ഞാൻ ശിവനെ കണ്ട്, വിഷ്ണുവിനെ കണ്ട്, കൃഷ്ണനെ കണ്ട്, ഇങ്ങനെയൊക്കെ എല്ലാം നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് കാണുന്നതാണ്. അതിലേക്ക് കൂടുതൽ താല്പര്യം വരികയും അതിലേക്ക് മനസ്സ് മുഴുകുകയും ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാർ ഈ ലോകത്തെ തന്നെ മറന്നു അതിന്റെ ഇതിൽ ഇരിക്കും. അപ്പൊ നമ്മൾ പറയാം അവര് തപസ്സിക്കണം. അത് പെട്ടുപോകുന്നതാണ്. ഇനി അത് കഴിഞ്ഞ് ഒരാള് അഹം ബ്രഹ്മാസ്മി എന്ന് ഭാവന ചെയ്യുന്നു എന്നിരിക്കട്ടെ. അഹം ബ്രഹ്മാസ്മി എന്നൊരാള് ഭാവന ചെയ്യുന്നു, ചെയ്താൽ എന്ത് സംഭവിക്കും? അയാളുടെ മനസ്സിൽ അഹം ബ്രഹ്മാസ്മി എന്നൊരു അറിവുണ്ടാവും. സാക്ഷാത്കാരം എന്ന് പറയുന്ന അതാണ്. അതിന് തന്നെ പലതരത്തിൽ വിശദീകരിക്കും. വ്യാഖ്യാനങ്ങൾ പലത് വരും. വ്യാഖ്യാനിക്കുന്നവർക്കൊന്നും അങ്ങനെ അനുഭവമുള്ളവർ ആയിരിക്കണമെന്നുമില്ല. ഞാനിപ്പോ എനിക്ക് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന സാക്ഷാത്കാരം ഇല്ലെങ്കിലും എനിക്ക് വ്യാഖ്യാനിക്കാം, ഉണ്ടെങ്കിലും വ്യാഖ്യാനിക്കാം. വ്യാഖ്യാനം എന്ന് പറയുന്നത് സമാധി ഇരുന്നുകൊണ്ടല്ലല്ലോ. സമാധിയെ ഇങ്ങനെ ഭാവന ചെയ്തിട്ടും വ്യാഖ്യാനിക്കാം, സമാധി പോയിട്ടും വ്യാഖ്യാനിക്കാം. എന്തായാലും അഹം ബ്രഹ്മാസ്മി എന്നാണ് ഒരാൾ ഭാവന ചെയ്യുകയാണെങ്കിൽ, നിരന്തരം ഭാവന ചെയ്ത് അവിടെ അഹം ബ്രഹ്മാസ്മി എന്നൊരു അനുഭവം ഉണ്ടാകും. ഇത്തരം ഈ ഭാവനയിൽ നിന്നുണ്ടാകുന്ന അനുഭവങ്ങളുടെയൊക്കെ പ്രത്യേകത എന്താണ്? അങ്ങനെ അനുഭവം ഉണ്ടാകുന്നയാൾക്ക് ബാഹ്യബോധം ഉണ്ടാകത്തില്ല. അത് നമ്മൾ സമാധി എന്ന് പറയും. ബാഹ്യബോധമില്ലാതെ എന്നാ ഉള്ളിലൊരറിവ് ഉണ്ടാവും. അഹം ബ്രഹ്മാസ്മി വേറെ ഏതെങ്കിലുമാണ് നമ്മൾ ഭാവന ചെയ്യുന്നതെങ്കിൽ അതുണ്ടാവും. എന്തായാലും ഒരു പ്രത്യേകമായ ഒരു അറിവുണ്ടാവും. അറിവുണ്ടാകുന്ന സമയത്ത് ബാഹ്യമായ ബോധവും കാണത്തില്ല. പിന്നെ ഒരാൾക്ക് അഹം ബ്രഹ്മാസ്മി എന്നൊരു ബോധം ഉണ്ടാകട്ടെ, അപ്പൊ അയാൾക്ക് പ്രപഞ്ച ബോധമൊന്നുമില്ല. കുറച്ചു കഴിഞ്ഞാൽ ബോധത്തിൽ നിന്ന് ആ ബോധം അങ്ങ് വിടും. അയാള് സമാധിയിൽ നിന്ന് ഉണർന്നു. അങ്ങനെ ഉണർന്നു വന്നു കഴിഞ്ഞാൽ അപ്പൊ സാധാരണ ഒരാളിങ്ങനെ അഹം ബ്രഹ്മാസ്മി നിന്ന് ധ്യാനിക്കാൻ ബോധമില്ലല്ലോ. അവർക്ക് ഈ വിഷയത്തെ കുറിച്ച് കുറച്ച് അറിവുള്ളവരായിരിക്കും. ഉണർന്നു കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യും, എനിക്കൊന്നും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്ന് ഓർക്ക് സ്മരിക്കും. അങ്ങനെ ഒരു സ്മരണ വരുന്നതോടൊപ്പം തന്നെ ഇതിനെ കുറിച്ച് താൻ എന്തൊക്കെയാണോ മുമ്പ് ധരിച്ചിരുന്നത് അതിനെ കുറിച്ചുള്ള സ്മൃതിയും വരും. അപ്പൊ അയാൾ പറയുന്നു എന്താണോ, സമാധിയിൽ നിന്ന് ഉണർന്നു വന്നിട്ട് അതിനാണ് സമാധി എന്ന് പറയുന്നത്. എന്നിട്ട് എന്താണ് അവിദ്യ കൽപ്പിതം സ്വപ്നം. അപ്പൊ ഇങ്ങനെയും ഒന്നുണ്ട് എന്ന് വെച്ചാൽ ഇതിന്റെ പ്രത്യേകത എന്താണോ, ഇത് വിചാരം ചെയ്ത് ബോധ്യപ്പെടുന്നതല്ല, മറിച്ച് നിരന്തരം ഭാവന ചെയ്ത് മനസ്സിൽ അങ്ങനെ ഒരു പ്രത്യേക അനുഭവം ഉണ്ടായിട്ട് അത് എങ്ങനെയുള്ള അനുഭവം എന്നൊന്നും വേറെ ആർക്കും പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ട് ആ അനുഭവം വിട്ട് ജാഗ്രതയിലേക്ക് വന്നിട്ട് ഒരാള് പറയുകയാണ് എന്താണോ, ഇതെല്ലാം എന്നെ വിദ്യ കൊണ്ട് കൽപ്പിച്ചിരിക്കുകയാണ്. അതിന് അങ്ങനെ ഒരു അനുഭവം പറയുന്നതിന് അയാൾ ഈ സമാധി എന്ന് പറയുന്ന അനുഭവത്തിന്റെ സ്മരണയും അതോടൊപ്പം തന്നെ അയാളുടെ ഈ വിഷയത്തെക്കുറിച്ചുള്ള അറിവും ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഇങ്ങനെ സ്മരിക്കുന്നത്. എങ്ങനെ അവിദ്യാകൽപിതം അങ്ങനെ സംഭവിക്കും. അപ്പൊ ഭാവനയിലൂടെ സമാധി പോയിട്ട് അവിടെ ഇരുന്നൊന്നും പറയാൻ പറ്റില്ല, എന്തുകൊണ്ട്, അതൊരു പ്രത്യേക അനുഭവമാണ്. അവിടെ നിന്ന് സമാധി വിട്ടു വന്നതിന് ശേഷം ഒരാൾക്ക് പറയാൻ പറ്റും അയാളുടെ അത് സ്മരണയാണ്, ഞാൻ ആത്മാവാണെന്നറിഞ്ഞു ഒരു പ്രത്യേക അവസ്ഥയിൽ പോയിട്ട്. പിന്നെ ആ അവസ്ഥ വിട്ടിട്ട് എന്ത് ചെയ്യുന്നു, അതൊരു അനുഭവമായോണ്ട് അതിനെ സ്മരിക്കുന്നതുപോലെ ഞാൻ ഉറങ്ങി കിടന്നിട്ട് ഉണർന്നു വന്നിട്ട് ഞാൻ ഉറങ്ങി സ്വപ്നം കണ്ടിട്ട് ഉണർന്നു വന്നിട്ട് ഞാൻ സ്വപ്നത്തിലായിരുന്നു. അതുപോലെ ഒരാൾക്ക് പറയാം, ഞാൻ ഇതുവരെ സമാധിയിൽ ആയിരുന്നു, ഒന്നും അറിയാതിരുന്നു, എനിക്കെന്തോ ഒരു അറിവുണ്ടായി. എന്നിട്ട് പറയാം എന്താണ്, ഇതെല്ലാം അവിദ്യ കൽപ്പിതമാണോ. ഇതും നേരത്തെ പറഞ്ഞതുമായിട്ട് വ്യത്യാസമുണ്ട്. നേരത്തെ പറഞ്ഞത് വിചാരത്തിലൂടെ ബോധ്യപ്പെടുന്ന കാര്യം അല്ല. ഈ വിചാരത്തിലൂടെ ബോധ്യപ്പെടുന്ന ഒരാളിനും സമാധി പോയിട്ട് വന്നു ഇത് പറയാം. സമാധി പോയിട്ട് വരുന്ന ഒരാളിനും വിചാരത്തിലൂടെയും ബോധ്യപ്പെടാം. ഇതൊക്കെ സംഭവിക്കാം, പലതരത്തിലാണ്. നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഏതിനാണോ, സമാധി. സമാധിക്കാണ് എല്ലാ വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. അതിന് പ്രത്യേകിച്ച് പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല. എന്താണ് ഈ കാര്യം ബോധ്യപ്പെടുക എന്നുള്ളതാണ്. ഒരാൾ സമാധി പോയി ബോധ്യപ്പെട്ടോ അല്ലെങ്കിൽ വിചാരത്തിലൂടെ ബോധ്യപ്പെട്ടോ അതിന് പ്രാധാന്യമില്ല. ഈ കാര്യം അയാൾ അറിഞ്ഞോ എന്നുള്ളതിനാണോ പ്രാധാന്യം. പക്ഷെ ചിലരെന്ത് ചെയ്യും, സമാധിക്ക് പ്രാധാന്യം കൊടുക്കും. ഇങ്ങനെയൊന്ന് അറിഞ്ഞാൽ പോലെ സമാധി പോയി അറിയണം എന്ന് പറയുന്നു. അങ്ങനെയല്ല, സമാധി പോയി അറിയണമെന്നില്ല, വിചാരം ചെയ്തറിഞ്ഞാൽ മതി. എന്തായാലും എല്ലാ കൂട്ടരും അംഗീകരിക്കുന്ന ഒരു കാര്യം എന്താണോ, അവിദ്യാകൽപിതം സ്വാത്മനി എന്ന് പറയുന്നതാണ് അദ്വൈത ജ്ഞാനം. അതാണ് മനസ്സിലാക്കേണ്ടത്.